ആഘോഷ തിമർപ്പിലുമുപരി ഓരോ ജൂബിലിയും അഭിവന്യ തിരുമേനിയെ സംബന്ധിച്ച് ദൈവത്തിന് നന്ദി ചൊല്ലാനുള്ള സുന്ദര മുഹൂർത്തങ്ങളായിരുന്നു. 1994 ഓഗസ്റ്റ് 27 ടാഗോർ സെന്റിനറി ഓഡിറ്റോറിയത്തിൽ നാനാജാതി മതസ്ഥർ ചേർന്ന് നൽകിയ അനുമോദനം അഭിവന്യ പിതാവിൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ മുഹൂർത്തമായിരുന്നു. ആരാധ്യനായ ഉപരാഷ്ട്രപതിയുടെയും ഇന്ത്യൻ സിംഗിൻ്റെ അധ്യക്ഷനായ മുഖ്യമന്ത്രിയുടെയും അനുവാദത്തോടുകൂടി ഞാൻ എൻ്റെ ആരോഗ്യം അത്ര മെച്ചമല്ലാത്തതുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഇരുന്നു കൊണ്ട് ഏതാനും വാക്കുകൾ പറയാമെന്ന് വിചാരിക്കുന്നു. ബഹുമാന്യനായ ഉപരാഷ്ട്രപതി ശ്രീ നാരായണൻ, മിസ് ഉഷാ നാരായണൻ, സമീർ ഇന്ദ് ക്രൗൾ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ കരുണാകരൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ, സുഹൃത്തുക്കളെ, വൈദികരെ, സന്യാസിനി സന്യാസിനികളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, മനുഷ്യൻ്റെ ഏറ്റവും വലിയ വേദനയിലും ദുഃഖത്തിലുമാണ് പലപ്പോഴും ഈശ്വരൻ്റെ പരിപൂർണമായ സ്നേഹവും വാത്സല്യവും പ്രത്യക്ഷപ്പെടുക. സംഭവാമി യുഗേ യുഗേ നമ്മുടെ പൂർവികന്മാർ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യത്തിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെടുന്നു. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടത് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ സാഹചര്യത്തിലാണ്. ദൈവത്തിൻ്റെ ഏകജാതനെ നമുക്ക് നൽകത്തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ സ്നേഹം മനസ്സിലാക്കിക്കൊണ്ടും അനുഭവിച്ചുകൊണ്ടും മറ്റുള്ളവർക്ക് അത് പങ്കിട്ടു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വിളിയാണ് പൗരോഹിത്യം. രണ്ടാം ലോകമഹായുദ്ധം അതിൻ്റെ മൂർദ്ധന്യത്തിലെത്തിയ സാഹചര്യത്തിലാണ് 1944 ഞാനും സഹപാഠികളും പുരോഹിതരായത്. 1944 ഈസ്റ്റർ ദിവസം ഈസ്റ്റർ എഗ് എന്ന ഓമന പേരിൽ ജപ്പാൻകാർ കൊളംബോയിൽ ഒരു ബോംബ് എറിയുകയുണ്ടായി. ഞങ്ങളുടെ സെമിനാരിൽ നിന്ന് അധികം ദൂരമല്ലായിരുന്നു അത്. സെമിനാരിയുടെ അധ്യക്ഷൻ ഞങ്ങളെല്ലാവരെയും വിളിച്ചു കൂട്ടി. പഠനം അവസാനിപ്പിച്ച് വീടുകളിലേക്ക് പോകുന്നതിന് പരിപൂർണ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നൽകി. എല്ലാവരും തന്നെ എന്താപത്തും നേരിട്ട് വൈദിക വട്ടം സ്വീകരിക്കുവാൻ തീരുമാനിച്ചു. ഈ സാഹചര്യത്തിലാണ് ഐക്യകക്ഷികളുടെ സർവ സൈന്യാധിപനായിരുന്ന ലോർഡ് മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ സൈനിക ക്യാമ്പിൻ്റെ സമീപെ പേപ്പിൾസ് മേരിയിൽ 1944 ഓഗസ്റ്റ് 24 ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും ഉള്ള വിദ്യാർത്ഥികളൊന്നിച്ച് ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചത്. അതിനുശേഷമുള്ള 50 ഈശ്വര സാന്നിധ്യത്തിൽ നാം ഇപ്പോൾ അനുസ്മരിക്കുകയാണ്. എന്നോടൊത്ത് നിങ്ങളെല്ലാവരും ഈശ്വരന് നന്ദി പറയുകയാണ്. നിങ്ങളുടെ ഔദാര്യത്തിന് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. 78 വർഷങ്ങൾക്ക് മുൻപ് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടിക്ക് ദൈവാനുഗ്രഹം കൊണ്ടും നിങ്ങളെല്ലാവരുടെയും നിരന്തരമായ പ്രോത്സാഹനം കൊണ്ടും മാത്രമാണ് ഒരു സന്യാസിയാകുവാനും വൈദികനാകുവാനും സാധിച്ചത്. എൻ്റെ മാതാപിതാക്കന്മാരുടെയും കുടുംബാംഗങ്ങളുടെയും ദൃഷ്ടാന്തവും പ്രോത്സാഹനവും ദൈവപരിപാലനയിൽ ഈ ജീവിതത്തിന് അടിസ്ഥാനമിട്ടു. പൗരോഹിത്യത്തെപ്പറ്റി അതിവിശാലമായ ഒരു ദർശനം എനിക്ക് ആർച്ച് ബിഷപ്പ് മറിവാനിയോസ് നൽകി. പൗരോഹിത്യത്തിൻ്റെ വ്യക്തമായ ഒരു ചിത്രം യേശുവിൻ്റെ ശിഷ്യനായ പൗലോസ് നൽകുന്നു. മനുഷ്യരിൽ നിന്ന് എടുക്കപ്പെട്ട് മനുഷ്യർക്ക് വേണ്ടി ദൈവകാര്യങ്ങളിൽ നിയോഗിക്കപ്പെടുന്നവരാണ് വൈദികൻ. ബുദ്ധിജീവികളായ മനുഷ്യർ ഇതിൽ നിന്ന് സത്യം ഗ്രഹിക്കണമെന്നും പ്രപഞ്ച സൃഷ്ടാവ് ആഗ്രഹിക്കുന്നു. ഈ പ്രകൃതിയിൽ മനുഷ്യ സൃഷ്ടി മാത്രമാണ് വിശേഷജ്ഞാനമുള്ളത്. മത്സ്യസൃഷ്ടികളോടും സൃഷ്ടാവിനോടുമുള്ള ബന്ധം ഗ്രഹിക്കുവാനും നിയന്ത്രിക്കുവാനും കഴിവുള്ളതും ഈശ്വരന് വിധേയനാകാതെയും മറ്റ് സൃഷ്ടികളോടുള്ള ബന്ധം വളർത്താതെയും ജീവിക്കുന്ന ബുദ്ധിജീവി പ്രപഞ്ചത്തിനാകെ ഏറ്റവും ഭീകരമായ ഭീഷണിയാണ്. നയമിഷികവും താരതമ്യേന നിസ്സാരവുമായ ലോകബന്ധങ്ങളെ അനന്തക്രമത്തോടും ജ്ഞാനത്തോടും കൂടെ നിയന്ത്രിക്കുന്ന ദൈവം സനാതനവും അനശ്വരവുമായ ആധ്യാത്മിക ലോകത്തെ എത്ര കൂടുതൽ ശക്തിയോടെ ക്രമീകരിച്ചിരിക്കുന്നു. ഇവിടെയാണ് ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ പൗരോഹിത്യത്തിന് സൃഷ്ടാവ് നൽകിയിരിക്കുന്ന സ്ഥാനം.